സ്വാമി, ഇന്നലെ ഇന്നലത്തെ ബാലമനോരമയില് രണ്ട് പുസ്തകത്തിൽ രണ്ട് തരത്തിലാണ്. ഏതിന്റെ? പൂർവകാല സമസ്യതയുക്തേന പരകാലെ നേത്യ അർത്ഥാൽ പ്രതീതി എന്നുണ്ട്. പൂർവകാല എന്നുള്ളതിന്റെ വ്യാഖ്യാനത്തില് പൂർവകാല സമസ്യതേ ഇത്യുക്തേന പേജ് 508 പറഞ്ഞാ മതി. പരകാലേ നേത്യർത്ഥാൽ പ്രതീതേന്നുണ്ട്. പരകാലേ ന ഇത്യർത്ഥാൽ പ്രതീതേ. പക്ഷെ വേറൊരു പുസ്തകത്തിൽ പരകാലേന ഇത്യർത്ഥാൽ പ്രതീതേന്നുണ്ട്. കഴിഞ്ഞ സൂത്രത്തിൽ പൂർവകാല അവിടെ വ്യാഖ്യാനത്തിലോ രണ്ട് പുസ്തകത്തിൽ രണ്ട് തരത്തില അല്ല ഇവിടെ ഉണ്ടല്ലോ അല്ലേ. ഓക്കെ, ഇവിടെ പൂർവകാല സമസ്യത ഇത്യുക്തേ എന്ന പരകാലേ നേത്യത അത് ഇനി വേറെ എങ്ങനെയാണ് പാഠം? ഇത് തെറ്റ്, ഈ കൊടുത്തിരിക്കുന്ന തെറ്റ്. പൂർവകാല സമസ്യത ഏതുമായിട്ട്? ഏതുമായിട്ട്? പരകാലവുമായിട്ട്. പൂർവകാല സമസ്യത പരകാലേ. അർത്ഥാപത്തി അർത്ഥാതെന്ന് എവിടെ പറയുന്നു? അവിടെ എല്ലാം എന്താണ് അർത്ഥാപത്തി പ്രമാണം? പൂർവകാലമെന്നേ പറഞ്ഞുള്ളൂ, പരകാലമെന്ന് പറഞ്ഞില്ല. അപ്പൊ അത് അർത്ഥാത് കെട്ടും എന്താണ്? പൂർവം സ്നാത പശ്ചാത് അനുലുപ്ത. പൂർവകാല ശബ്ദമാണ് പൂർവസ്നാത. അത് സമസ്യതേ ഏതെന്ന് പറഞ്ഞില്ലല്ലോ. ഏതുമായിട്ട്? അതെങ്ങനെ കിട്ടി? അർത്ഥാത് അർത്ഥാപത്തി പ്രമാണം. അർത്ഥാത് പ്രതീതേഹേ നടത്തും. പൂർവകാല സമസ്യതേ ഇത്യുക്തേന പരകാലേന ഇതി അർത്ഥാത് പ്രതീതേഹേ എന്ന് പറഞ്ഞു ഹേതുവായിട്ട്. അർത്ഥാത് പ്രതീതേഹേ പൂർവകാല പരകാലേന അങ്ങനെ പിരിച്ചെടുക്കുക. അപ്പോൾ ശരിയാവും. അർത്ഥാത് പ്രതീതേഹേ അർത്ഥാപത്യ ജ്ഞാതേന അത്ര പൂർവകാല പരകാലേന സമസ്യതി. പൂർവകാല ശബ്ദ പരകാല ശബ്ദേന സമസ്യതീതി അർത്ഥാത് സിദ്ധ്യതി. ചിലയിടത്ത് അങ്ങനെ പറയും അർത്ഥാത് സിദ്ധ്യതി അർത്ഥാത് പ്രതീതേഹേ. അപ്പൊ പരകാലത്വം അർത്ഥാത് സിദ്ധമായി. സൂത്രത്തിൽ എന്തുണ്ട്? പൂർവകാലം. അപ്പൊ പരകാല ശബ്ദം അർത്ഥാത് സിദ്ധമാണ്, അത് പറയേണ്ട കാര്യമില്ല. ഈ സൂത്രത്തിൽ അങ്ങനെ വരും പൂർവകാല പരകാലേന സമസ്യത എന്ന് പറയണം, അതിൻ്റെ ആവശ്യമുണ്ട്. പൂർവം പരം എന്ന് പറയുന്ന ആപേക്ഷിക ശബ്ദങ്ങളാണ്, നിത്യസാപേക്ഷ ശബ്ദമായതുകൊണ്ട് പൂർവം എന്ന് പറഞ്ഞാൽ അർത്ഥാത് പരം കിട്ടും. അർത്ഥാത് കിട്ടുമെന്ന് പറഞ്ഞാൽ അർത്ഥാപത്യ കിട്ടും. അത് സർവത്ര അങ്ങനെ മനസ്സിലാകും. അതുപോലെ തന്നെ അവിടെ ഇത്യുക്തേന എന്നുള്ളതിന് പറയാം ഇത്യുക്തേ എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ പുസ്തകത്തില് കറക്റ്റ് ആയിട്ട് ഇത് കൊടുത്തിരുന്ന പുസ്തകത്തില് ഇത്യുക്തേ എന്ന് മാത്രമേ ഉള്ളൂ. പൂർവകാല സമസ്യതേ ഇത്യുക്തേ ഇത്യുക്തേ സതി അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പരകാലേന ഇത്യർത്ഥാത് പ്രതി അങ്ങനെയും പറയാം. അത് കുഴപ്പമില്ല. പക്ഷെ ഈ പരകാലേ നാന്ന് പറയുന്നത് മിസ്റ്റേക്കാണ്. ഈ പുസ്തകത്തിൽ അങ്ങനെയാണോ? ഇത് കറക്റ്റ് ചെയ്യുന്നു. ശരി, ആ ഇത് തെറ്റാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഒരു വര കൊടുത്താൽ മതി, അതൊരു ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നതാണ്. ഈ ഗ്യാപ്പ് പലയിടത്തും വരും, ഇങ്ങനെ പലയിടത്തും ഈ തൃതീയാന്തത്തിന് പലയിടത്തും ഇതുപോലെ എഴുതിയിരിക്കുന്നിടത്ത് അടുത്ത് ചേർത്ത് വെച്ചിട്ട് രണ്ട് വാക്കൊക്കെ നോക്കിയാൽ നമ്മൾ ആകെ ഇവിടെ ഇപ്പോൾ എന്തായാലും പരിചയമുള്ളത് കൊണ്ട് മനസ്സിലായി. ചിലടത്ത് ഇത് അർത്ഥ വിപരീതമായ അർത്ഥം ധരിച്ചു, പ്രിന്റിംഗ് മിസ്റ്റേക്ക്. തൃതീയാന്തത്തിലെ നായ മാറ്റി വെച്ചിട്ട് അത് വേറൊരു വാക്കാക്കും, വായിച്ചു കഴിഞ്ഞാൽ ആകെ കുഴപ്പം വരും. ഇതുപോലെ തദ്ധാർത്ഥ ഉത്തരവത സമാഹരിച്ച തദ്ധാർത്ഥ വിഷയേ ഉത്തരപദേ ച പരതഃ സമാഹരിച്ച വാക്കി വച്ച് ദിക്സംഗി പ്രകൃത്വാ പൂർവശാലായാം ഭവഃ പൂർവശാലഃ സമാസേ കൃതേ ദിക്പൂർവപദാത് അസംജ്ഞായാം ഇതി ഞഹ സർവനാമന വൃത്തി മാത്രേ പ്രമദ്ഭവ ആപരശാല. ഓ, ഞാൻ സിദ്ധാന്തം മതിയാ വായിക്കുന്നു, നിങ്ങളുടെ മുമ്പേ ഇരിക്കുന്ന ഏത് സിദ്ധാന്തം മതി മതി. ആദ്യമുള്ള സിദ്ധാന്തം മതി നോക്കിയാ മതി, കുറച്ചുകൂടെ സിമ്പിൾ. ഇവിടെയൊന്നുമല്ല, ദിക്സംഗീ സംജ്ഞായം തത്വത തദ്ധാർത്ഥ ഉത്തരവ സമാഹരിച്ച തദ്ധാർത്ഥ വിഷയ ഉത്തരപദേ ച പരതഃ സമാഹരിച്ച വാചി ദിക്സംഗീ പ്രാഗവത്. പൂർവസ്യാം ശാലായാം ഭവ പൂർവശാല ഇതി സമാസേ ജാതേ സർവനാമന വൃത്തി മാത്രേ പ്രമദ്ഭവ ദിക് പൂർവദാ അസംജ്ഞായാം ഞഹ അസ്മാദ് ഭവാദ്യർത്ഥേ ഞഹ സ്യാത് അസംജ്ഞായാം തദ്ദേശവചാം ആതേ നിത്യ നിജിത തദ്ദേശവചാം ആദേ രജോ വൃത്തി സ്യാത് യസ്യേതി ച പൂർവശാല. ഇത്രയും കാര്യങ്ങളും ഇവിടെ ക്രമത്തിന് വരുന്നുണ്ട്, സിദ്ധാന്തോതിയിലാകുമ്പോൾ അത് കിട്ടത്തില്ല. ഈ സൂത്രത്തിൽ നിന്ന് പല കാര്യങ്ങളും മനസ്സിലാക്കാനുണ്ട്. ആദ്യം എന്താണ് തദ്ധിതാർത്ഥ ഉത്തരപദ സമാഹരേച്ച, അത് ഒറ്റ പദമാണ്. തദ്ധിതാർത്ഥ ഉത്തരപദ സമാഹരി സപ്തമി എന്തുമാണ് ദ്വന്ദ്വ സമാസമാണ്. തദ്ധിതാർത്ഥശ്ച ഉത്തരപദം ച സമാഹാരശ്ച എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ മൂന്നും കൂടെ ദ്വന്ദ്വ സമാസം ചെയ്ത് സപ്തമ്യന്തത്തിൽ എന്തു പറയും? തദ്ധിതാർത്ഥ ഉത്തരപദ സമാഹാരം, അതായത് തദ്ധിതാർത്ഥനും ഉത്തരപദവും സമാഹാരം. ഇവിടെ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ദ്വന്ദ്വാന്തേ ശ്രൂയമാണം പദം പ്രത്യേകം അഭിസംബദ്ധ്യതേ. ദ്വന്ദ്വാന്തത്തിൽ ശ്രവിക്കപ്പെടുന്ന പദം ഓരോന്നിനോട് അന്വയിക്കും. ദ്വന്ദ്വാന്തേ ശ്രൂയമാണാ വിഭക്തി പ്രത്യേകം അഭിസംബദ്ധ്യതേ. ദ്വന്ദ്വാന്തത്തിൽ ശ്രവിക്കപ്പെടുന്ന വിഭക്തിയും അതുപോലെ എന്തു ചെയ്യും? ഓരോന്നവരോട് അന്വയിക്കും. അന്വയിക്കും എന്നുള്ളത് മാത്രമല്ല, നാനാർത്ഥത്തിൽ ഒരേ ഒരു വ്യക്തിയാണ്, പക്ഷെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ അർത്ഥമാവും. അങ്ങനെയും സംഭവിക്കാം. പക്ഷെ ഒരു പദം അവസാനം ഒരു വിഭക്തി, ഇപ്പൊ ഇങ്ങനെ നാനാർത്ഥം വരുന്നു. ഓരോന്നിനും നാനാർത്ഥം, ഓരോന്നിനും വിഭിന്നാർത്ഥങ്ങൾ. ആദ്യം തദ്ധിതാർത്ഥേ എന്നിടത്ത് തദ്ധിതാർത്ഥേ വിഷയേ എന്നായി. അത് വിഷയസപ്തമി, തദ്ധിത പ്രത്യയാർത്ഥേ വിഷയേ എന്നായി എന്റെ അർത്ഥം. തദ്ധിതം എന്ന് വെച്ചാൽ തദ്ധ പ്രത്യയം, തദ്ധിത പ്രത്യ അർത്ഥത്തിന്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ തദ്ധിത പ്രത്യയാർത്ഥയെ ഭവിഷ്യതി എന്നാണ് അർത്ഥം. തദ്ധിത പ്രത്യയാർത്ഥയെ ഭവിഷ്യതി, ആദ്യം അതെടുക്കുക. തദ്ധിതാർത്ഥ വിഷയം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? തദ്ധിത പ്രത്യയാർത്ഥയെ ഭവിഷ്യതി എന്താണ്? ദിക്സംഖ്യയെ പ്രാഗത് പൂർവത്തിന്ന് ദിക്സംഖ്യയെ സപ്ഞായ എന്ന് പറയുന്ന സൂത്രത്തിന് ദിക്സംഖ്യ ഇങ്ങനെ വരുന്നു, ഇവിടെ വരുന്നു. സപ്ഞായ എന്ന് പറയുന്ന ഇവിടെ വരുന്നില്ല. എന്നുവെച്ചാൽ ഇത് നിത്യസമാസം അല്ല. അപ്പോ ഇവിടുത്തെ രൂപം ആദ്യം അറിഞ്ഞിരിക്കുന്നത് എന്താണ്? പൗർവശാല എന്നുള്ളതാണ് രൂപം. അതിന്റെ വിഗ്രഹം അറിഞ്ഞിരിക്കുന്നത് എന്താണ്? പൂർവസ്യാം ശാലായാം ഭവ. ഇവിടെ മൂന്ന് പദങ്ങളുണ്ടെന്ന്. ഏതാണ്? പൂർവസ്യാം, രണ്ടാമത്തേത് ശാലായാം, മൂന്നാമത്തേത് ഭവ. അത് ഈ രണ്ട് ശബ്ദങ്ങളുമായിട്ട് സമാസം ചെയ്യാനുള്ള പദമല്ല ഭവ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? എന്താണ് ആ? അതായത് തദ്ധിത പ്രത്യയത്തിന്റെ അർത്ഥത്തെ പറയുകയാണ് ഭവശബ്ദത്തിലൂടെ. സുബന്ധത്തിൽ നിന്നാണ് എന്ത് വരുന്നത്? തദ്ധിതങ്ങൾ. അപ്പൊ അതും ഇതുപോലെ തന്നെ അതും വിഗ്രഹിക്കാം, അതും വിഗ്രഹിക്കാം. കാരണം ഏതൊക്കെയാണ് വൃത്തികൾ? കൃത് തദ്ധിത സമാസ യുഗശേഷ സനാദ്യന്തങ്ങളാണ് വൃത്തികൾ. വൃത്യർത്ഥാവബോധകം വാക്യം വിഗ്രഹ. അപ്പോ പൂർവസ്യാം ശാലായാം ഭവ എന്ന് പറയുന്നത് വിഗ്രഹം രണ്ട് വൃത്തിയുടെ അർത്ഥത്തെ ബോധിപ്പിക്കുകയാണ്. ഒന്ന് സമാസവൃത്തി, മറ്റൊന്ന് തദ്ധിത വൃത്തി. രണ്ടിന്റെ അർത്ഥം ഇതിൽ നിന്ന് കിട്ടും. പൂർവസ്യാം ശാലായാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പൂർവസ്യം ശാലായാം ഭവ എന്ന് പറഞ്ഞ് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്നെന്താണോ? ഒന്ന് സമാസം, മറ്റൊന്ന് തദ്ധിതം. രണ്ടിനും കൂടെ ചേർത്ത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയും. ഒറ്റ വിഗ്രഹത്തിൽ രണ്ട് കാര്യം സാധിക്കാം. സമാസവും വരും, തദ്ധിത പ്രത്യവും വരും. പൂർവസ്യാം ശാലായാം എന്ന് വിഗ്രഹിച്ചിരിക്കുന്ന ഭാഗത്ത് എന്തുവരും? സമാസം വരും. ഭവ എന്ന് പറയുന്നിടത്ത് അപ്പൊ പക്ഷെ അവിടെ ഒരു നിയമമുണ്ട്. എന്താണോ? സുബന്ധാത് തദ്ധിതോത്പത്തി. നമ്മളിപ്പോ ഇങ്ങനെ വിഗ്രഹിച്ചു, പൂർവസ്യാം ശാലായാം ഭവ എന്ന് വിഗ്രഹിച്ചു. പക്ഷെ തദ്ധിപ്രത്യം വരണമെങ്കിൽ എന്ത് വേണം? സുബന്ധമാണ്. ഈ പൂർവസ്യാം ശാലായാം ഭവ എന്ന് പറയുന്നിടത്ത് തദ്ധിത പ്രത്യം വരണമെങ്കിൽ ആദ്യം ഇതിനെ സുബന്ധമാക്കണം. ഇതിനെ സുബന്ധമാക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? സമാസം ചെയ്യണം. വിഗ്രഹത്തിൽ സംഭവം എല്ലാം ഒരുമിച്ചാണെങ്കിലും പ്രക്രിയ ചെയ്യുമ്പം ഒരുമിച്ച് നടക്കത്തില്ല. എന്തുകൊണ്ട്? ആദ്യം സമാസം ചെയ്ത് സുബന്ധമാക്കിയതിന് ശേഷം പ്രത്യം ചേർക്കണം, പ്രത്യം വരും. ഇപ്പൊ തദ്ധ പ്രകടനത്തിലെ സൂത്രം എന്നിട്ട് അവിടെ പ്രത്യം വരും. വിഗ്രഹം തന്നെ അതല്ലേ ആദ്യം പറഞ്ഞെന്താണ്? തദ്ധിത സമാസ ഏകശേഷ സനാദ്യന്തങ്ങളുടെ എല്ലാം അർത്ഥത്തെ ബോധിപ്പിക്കുന്ന വാക്യത്തിന് എന്ത് പറയുന്നത്? വിഗ്രഹം. ഇപ്പൊ പ്രക്രിയയിൽ അവിടെ എല്ലായിടത്തും എന്ത് വരും? വിഗ്രഹവാക്യം വരുമെന്ന് മാത്രമല്ല, പിന്നെ എന്തുകൂടെ വരും? രണ്ടു തരത്തിൽ വരും വിഗ്രഹവാക്യം. ഏതൊക്കെ? എന്നാണോ? ലൗകിക വിഗ്രഹവും അലൗകിക വിഗ്രഹവും വരും എല്ലായിടത്തും. വിഗ്രഹം എന്നേ അവിടെ പറഞ്ഞുള്ളൂ. രണ്ടു തരത്തിലും വരും. ഏത്? ലൗകിക വിഗ്രഹവും. അപ്പൊ ഇവിടെ ഇപ്പൊ കാണിച്ചിരിക്കുന്നത് ലൗകിക വിഗ്രഹമാണ്. അപ്പോ ഇതിനകത്ത് പൂർവസ്യാം ശാലായാം ഭവശബ്ദം വന്നു കഴിഞ്ഞാൽ, ഇതിപ്പോ നമ്മൾ തദ്ധിത പ്രക്രിയ പഠിക്കാത്തത് കൊണ്ടാണ്. തദ്ധിതം പ്രക്രിയ പഠിച്ച ഒരാളാണ് പൂർവസ്യാം ശാലായാം ഭവ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും ഇവിടെ ഭവശബ്ദം കാണിച്ചിരിക്കുന്ന ഇന്ന സൂത്രപ്രകാരം തത്ര ഭവ എന്നുള്ള ആ അധികാരത്തിൽ വരുന്ന സൂത്രപ്രകാരം ഭവപ്രത്യയം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ വ്യാകരണം ഇങ്ങനെ ഒരു അങ്ങ് എല്ലാം കൂടെ കെട്ടുപണഞ്ഞു കിടക്കുകയല്ലേ, ഒന്ന് പഠിച്ചിട്ടൊന്നും പഠിക്കാൻ പറ്റില്ല. ഓ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് തദ്ധിതത്തിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ സമാസമില്ലാതെ ശരിയാവത്തില്ല. സമാസത്തിൽ വന്നാൽ തദ്ധിതം വേണ്ടി വരും. ഇതിങ്ങനെ കുരുത്തിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ സമാസം മനസ്സിലാക്കുമ്പം തന്നെ തദ്ധ്യം മനസ്സിലാക്കും. അല്ലെങ്കിൽ അവിടെ പോയി തദ്ധ്യം പഠിക്കുമ്പോൾ ഇടയ്ക്ക് വന്ന് സമാസം പഠിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കൃതാന്തം കയറി വരും, അത് പഠിക്കണം. ഇതെല്ലാം കൊണ്ടും ചൂണ്ടും ബന്ധപ്പെട്ട് കിടക്കണം. അപ്പൊ ഇവിടെ ഇപ്പോ ആദ്യം സമാസം ചെയ്യണം, എന്നാലേ പിന്നെ തദ്ധം വരുത്താൻ പറ്റും. അതുകൊണ്ട് ഇതിന്റെ വിഘ്നം എങ്ങനെയായിരിക്കും? പൂർവസ്യാം ശാലായാം എങ്ങനെ വിഗ്രഹിക്കും? ആദ്യം കേട്ടില്ല, ആദ്യം പറഞ്ഞു കേട്ടില്ല. പൂർവസൂന്നാണ്. വ്യക്തമായി കേൾക്കുന്നില്ല. പൂർവ എന്തുകൊണ്ട്? പൂർവസ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പൂർവ നീ ശാലാ നീ. ഇത് കഴിഞ്ഞ് ഇനി ഭവയുടെ വിഗ്രഹം ചെയ്യാൻ പറ്റും. ഇപ്പോ ഇവിടെയാണ് ഈ സൂത്രം പ്രവർത്തിക്കുന്നത്. ഈ സൂത്രം എന്താ പറയുന്നത്? തദ്ധിതാർത്ഥേ എന്നാണ്. വിഷയസപ്തമായോണ്ട് എന്ത് പറഞ്ഞു? തദ്ധിതാർത്ഥ വിഷയ. അതിന്റെ അർത്ഥം എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞത് അർത്ഥം ഇപ്പൊ സ്തോത്തി എഴുതിയ അർത്ഥമല്ല, ഞാനിപ്പോ പറഞ്ഞ അർത്ഥം. ആ തദ്ധിത പ്രത്യയ അർത്ഥേ ഭവിഷ്യതി എന്നാണ്. തദ്ധിത പ്രത്യയാർത്ഥങ്ങൾ ഭാവിയിൽ ഭവിക്കുമെങ്കിൽ എന്നാണ്. ഇപ്പൊ ഭവിച്ചിട്ടില്ല, ഇപ്പൊ ഭവിക്കുന്നുമില്ല. ഭവിഷ്യതി എന്ന് പറഞ്ഞാൽ എന്താണോ, ഭാവിയിൽ അങ്ങനെ ഒരു പ്രത്യയം വരാം എങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത്, ഇവിടെ പൂർവസ്യാം ശാലായാം ഭവ, ഇവിടെ ഭാവിയിൽ ഒരു പ്രത്യയം വരാം. അങ്ങനെയാണ് നമ്മൾ വിഗ്രഹിച്ചിരിക്കുന്നത്. വിഗ്രഹിച്ചിരിക്കുന്ന അനുസരിച്ച് പ്രക്രിയകൾ സൂത്രങ്ങൾ പ്രവർത്തിച്ച് രൂപം ശ്രദ്ധിക്കണം. ഇപ്പൊ ഭാവിയിൽ അങ്ങനെ ഒരു പ്രത്യയം വരാമെന്നുണ്ടെങ്കിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വരാമെന്നുണ്ടെങ്കിൽ എന്ത് വരുന്നു? ദിക്സംഖ്യേ ദിക്വാചക ശബ്ദങ്ങളും സംഖ്യാവാചക ശബ്ദങ്ങളും സുബന്ധേന സവാ സമസ്യതേ സതത്പുരുഷ. മനസ്സിലായോ? ഭാവിയിൽ ഒരു തദ്ധിത പ്രത്യയം വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ ദിക്വാചക ശബ്ദങ്ങളും സംഖ്യാവാചക ശബ്ദങ്ങളും സുബന്ധവുമായിട്ട് സമാസം വരും. അപ്പോൾ ഇവിടുത്തെ ശബ്ദം ഏതാണ്? പൂർവ എന്ന് പറയുന്ന എന്ത് ശബ്ദം? ദിഗ്വാചക ശബ്ദം. സുബന്ധം ഏതാണ്? അതാണോ ഭവയാണോ? ശാല. അപ്പോ പൂർവ നീ ശാല നീ എന്ന് വന്ന് ഇവിടെ സമാസം വരും. സമാസം വന്നു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താ? സമാസം വന്നു കഴിഞ്ഞാൽ എന്തുവരും? ആ കൃത് തദ്വിത സമാസാശ്ച എന്ന് പറഞ്ഞു ഏതിനാ പ്രാതിസഞ്ജ വരുന്നത്? പൂർവാംഗി ശാലാംഗി ഭവയ്ക്ക് വരുമോ? ഇല്ല. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു. ഇവിടെ ഇത് ആദ്യം പഠിക്കുന്നവർക്ക് തെറ്റുപറ്റാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഭവ പലർക്കും ആശയക്കുഴപ്പമുണ്ടാകും. പലർക്കും ഇല്ല, എനിക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പറയുകയാണ്. ഇപ്പൊ എന്തുവരും? പൂർവ നീ ശാല നീ. ഇപ്പൊ എന്തുവരുന്നു? സുഖധാതു പ്രാതിപതിക പ്രകാരം സുഖ് പോയി. അപ്പൊ എന്തായി? പൂർവ ശാല എന്നിരിക്കുന്നു. അപ്പോഴാണ് വരുന്നത് എന്ത്? സർവനാമനോ വൃത്തി മാത്രേ പുമ്മദ്ഭാവ വാർത്തികം. അടുത്തത് അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, പൂർവ ശാല ഇതി സമാസേ ജാതി. പൂർവശാല എന്ന് പറയുമ്പോൾ അവിടെ സമാസം വന്നു കഴിഞ്ഞു. പറഞ്ഞ സമാസം വന്നാലും സുപ്പ് ലോപിക്കും. അപ്പൊ പൂർവശാല എന്ന് പറയുന്നത് സമാസമാണ്. ഇനി അവിടെ എന്തെങ്കിലും സന്ധി കാര്യങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു വാർത്തികം പറയുന്നു, സർവനാമന വൃത്തി മാത്രേ പുമദ്ഭവ. സർവനാമത്തിന് വൃത്തി മാത്രം, വൃത്തികളിലല്ല എന്തോരും വൃത്തി മാത്രം എന്ന് വെച്ചാൽ എല്ലാ വൃത്തികളിലും. എല്ലാ വൃത്തിയും എന്ന് പറയുന്നതിന് ഇവിടെ വ്യാഖ്യാതാക്കൾ പറയുന്നത് തദ്ധിതവും സമാസവും എന്ന് പറയുന്നു. അപ്പോ ഇവിടെ എന്താണ്? ഇപ്പൊ സമാസമാണല്ലോ, അതിന് പുമ്മദ്ഭാവം വരും. ഇപ്പൊ എന്തുവരുന്നു? പൂർവ എന്നുള്ള എന്തായി മാറും? പൂർവ എന്ന് വെച്ചാൽ ടാപ്പ് വന്നാണ് പൂർവ എന്നിരിക്കുന്നത്. ടാപ്പ് അങ്ങ് പോവും. പുമ്മത്തെന്ന് പറയുമ്പോൾ ശ്രീലിംഗ ശബ്ദം പുല്ലിംഗം പോലെ ആവും. എന്നുവെച്ചാൽ ശ്രീലിംഗമായ പ്രത്യയം വരുന്നതിന് മുമ്പ് എങ്ങനെ ഇരുന്നോ അങ്ങനെയാകും. ഇപ്പൊ എന്തായി മാറും? പൂർവശാല എന്നായി. പൂർവശാല എന്നിരിക്കുമ്പോ ഇനി എന്ത് സംഭവിക്കും? ഏകദേശ കൂടുതാനന്യവത് പ്രാതിസഞ്ജ സ്വതുപത്തി പൂർവശാല സു എന്ന് വരും. പൂർവശാല സുവിടായി, പക്ഷെ ഇവിടെ തീരുന്നില്ല. കാരണം നമ്മൾ നേരത്തെ വിഗ്രഹിച്ച എങ്ങനെയാണ്? പൂർവശ്യാം ശാലായാം ഭവ എന്നാണ് വിഗ്രഹിച്ചത്. അപ്പോ പൂർവശാല ശബ്ദത്തിൽ നിന്ന് ഒരു പ്രത്യയം വരണം. പൂർവശാല ശബ്ദത്തിൽ നിന്ന് ഒരു പ്രത്യയം വരണം. അതായത് തദ്ധ്യപ്രത്യം. അതിനുവേണ്ടി എങ്ങനെ വിഗ്രഹിക്കും? പൂർവശാലായാം ഭവ. പക്ഷെ നേരത്തെ അങ്ങനെ വിഗ്രഹിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? സമാസം വന്നില്ല. സമാസം വരുന്നതിന് മുമ്പാണ്, പ്രത്യയം വരുന്നതിന് മുമ്പാണ് സമാസം. പക്ഷെ ഇപ്പം നമുക്ക് പൂർവശാലായാം ഭവ എന്ന് നമ്മൾ വിഗ്രഹിച്ചാലും ശരിയാവില്ല. കാരണം ഭവ എന്ന് പറയുന്ന അപ്രത്യം ഭാവിയിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ സമാസം വന്നത് അല്ലേ. അപ്പോ സമാസത്തിന് വേണ്ടി നമ്മൾ എങ്ങനെ വിഗ്രഹിച്ചു? പൂർവശ്യാം ശാലായാം ഇത്രയും കൂടെ ചേർന്നാണ് വിഗ്രഹം. അതുകൊണ്ട് ഭവ പ്രത്യമാണ് വരാൻ പോകുന്നത്. ഇത്രയും സംഭവിച്ച് ബാക്കിയുടെ സംഭവിക്കുകയാണുള്ളൂ. അതുകൊണ്ട് എന്തുവരും? പൂർവശാല നീ. ഇനി ഭവാർത്ഥത്തിൽ ഈ സൂത്രം തദ്ധിതം പഠിക്കണം. ഏത് പ്രത്യേകം വരേണ്ടതെന്ന്? അപ്പൊ പൂർവശാല നീ ഇനി പ്രത്യേകം വരും. ഇപ്പോ പൂർവശാലയാണ്, പൂർവശ്യാം ശാലായാം അല്ല. അത് പോയി. പൂർവശ്യാം ശാലായം പോയിട്ട് എന്തായി? അതിൽ നിന്ന് സു വന്നു, സപ്തമിയും വന്നു. സപ്തമിയും എന്തായി? പക്ഷെ ഫലത്തിൽ എന്താണ്? പൂർവശാലായാം ഭവ എന്നാണ്. പക്ഷെ പൂർവശാലായാം ഭവ നമുക്ക് വിഗ്രഹിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? സ്ഥിതി പൂർവശ്യാം ശാലായാം ഭവ എന്നാണ് അല്ലേ. ഇവിടെ പ്രക്രിയ പൂർണ്ണമായല്ല, പ്രക്രിയയുടെ മധ്യത്തിലിരിക്കുകയാണ്. പക്ഷെ സമാസം വന്നു. സമാസം വന്നുകൊണ്ട് നമുക്ക് പൂർവശാല നീന്നാക്കാം. അത് പൂർവ്വശാലയുടെ സപ്തമിയാണ്. അത് പൂർവസ്യാം ശാലായാം എന്ന് പറയുന്ന ശാലായിലെ സപ്തമിയല്ല. എന്തുകൊണ്ട്? ഇപ്പൊ ആ രണ്ട് പദങ്ങളല്ല, ഇപ്പൊ ഇവിടെ ഒറ്റ പദമാണ്. ഇപ്പൊ എങ്ങനെ വിചരിക്കും? പൂർവശാല നീ, മനസ്സിലായോ? അപ്പൊ ഇവിടെ വിശേഷിച്ച് വന്നത് സർവനാമനോ വൃത്തി മാത്രേ മദ്ഭവ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം വന്നാണ് ഇവിടെ പൂർവേഷു കാമശമി എന്ന് പറയുന്നിടത്ത് ഇത് വന്നാണ്. എന്തുകൊണ്ട്? ഇഷുകാമശമി എന്ന് പറയുന്ന സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ട് അതിന്റെ വിശേഷണമായിട്ട് വരുന്നത് എങ്ങനെ വരണം? പൂർവാന്നി തന്നെ വരണം അല്ലേ? അതിന്റെ വിശേഷണം പൂർവാന്നി തന്നെ വരണം. അപ്പൊ പൂർവ ഇഷുകാമശമി എന്ന് തന്നെ വരണം. അവിടെ എന്ത് വരണം? സർവനാമനോ വൃത്തി മാത്രേ പുമദ്ഭാവം വന്നിട്ട് അവിടെ പൂർവേഷുകാമശമി എന്ന് വരണം. അങ്ങനെ വരേണ്ടതാണെങ്കിൽ എന്തുകൊണ്ട് ഈ വാർത്തയും അവിടെ കൊടുത്തില്ല? അവിടെയല്ലേ കൊടുക്കേണ്ടത്? അത് കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്ന് പഠിക്കാൻ പറ്റൂ. അത് പഠിച്ചിട്ടല്ലേ പറ്റൂ അല്ലേ? അല്ലേ? അപ്പോ ഏത് തദ്ധിതപ്രത്യമായിട്ട് എന്താ ബന്ധം? തദ്ധിതപ്രത്യമായിട്ട് എന്താ ബന്ധം? സർവനാമിനോ വൃത്തി മാത്രേ ഉമ്മദ്ഭാവ. അപ്പൊ അവിടെ എന്തു വരണം? സർവനാമിനോ വൃത്തി മാത്രേ പുമ്മദ്ഭാവ എന്ന് പറയുന്ന ഈ വാർത്തികം അവിടെയും വരേണ്ടതാണ്. പക്ഷേ ഈ വാർത്തികത്തെ അവിടെ കൊടുത്തില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? ആർക്കെങ്കിലും പറയാമോ? ആർക്കെങ്കിലും പറയാമോ? എങ്ങനെ? സർവനാമനോ കൊള്ളാം. ഇത്രയും വലിയ ഗ്രന്ഥം എഴുതിയ വരദരാജ പണ്ഡിതർക്ക് വിട്ടുപോകും. പ്രവർത്തിക്കേണ്ടതാണെന്ന് ഞാൻ പറയുന്നു. പ്രവർത്തിച്ചില്ലെങ്കിലും എന്താണ് രൂപം? ഇങ്ങനെയല്ലേ ഇരിക്കത്തുള്ളൂ. പൂർവേഷു കാമശമി, പ്രവർത്തിച്ചാലും ഇങ്ങനെ തന്നെ വരും. പ്രവർത്തിച്ചില്ലെങ്കിലും ഇനി അവിടെ പൂർവ്വശബ്ദമാണെന്ന് ഇരിക്കട്ടെ, എന്നാലും പൂർവേഷു കാമശമി എന്നതിന്റെ രൂപവ്യത്യാസം എന്തായാലും വരില്ലല്ലോ. അല്ല, അലോക വിഗ്രഹത്തിൽ എങ്ങനെ വരുന്നു? ഇഷുകാമശമിയുടെ വിശേഷണമായിട്ടല്ലേ എടുക്കുന്നത് പൂർവ? അവിടെ ഒരു വിഗ്രഹവും ഒരു പ്രക്രിയയും ഉണ്ടല്ലോ, ഒരു ശബ്ദം പൂർവ്വത്തിലുണ്ടല്ലോ. ലൗകിക വിഗ്രഹവാക്യം ഇല്ല. ഏത് സർവനാമമാവട്ടെ അല്ലാതെ ആവട്ടെ, ഇഷുകാമശമിയുടെ പൂർവത്തിലല്ലേ വന്നിരിക്കുന്നു പൂർവാന്ന്. പൂർവേഷുകാമശമി എന്ന് പറയുന്ന ഒറ്റ സപ്ന അല്ലേ? അതൊരു സപ്ന. അപ്പോ അവിടെ എങ്ങനെ? അവിടെ പൂർവ സർവനാമം അല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടല്ല? വ്യവസ്ഥയും അസംജ്ഞ എന്ന് പറയുന്നത് ഇപ്പോ ഇഷുകാമശമി എന്ന് പറയുന്ന രണ്ട് സ്ഥലങ്ങളുണ്ട്. ഒന്നിനെ പറയണെന്ത്? പൂർവേഷുകാമശമി. മറ്റേനെ പറയുന്നതാണോ? ഉത്തരേഷുകാമശമി. അതുകൊണ്ടാണല്ലോ പൂർവശബ്ദം വന്നത്. അപ്പൊ അതൊരു എങ്ങനെ? ഇഷുകാമശമി എന്ന് പറയുന്നു. ഈ പൂർവകാലം, പൂർവദേശം ഒരിടത്ത് സർവനാമാവത്തില്ലല്ലോ. ഒരു കാലത്തെ ഒരു ദേശത്തെ പറയല്ലേ. എവിടെയാവും സർവനാമം? പൂർവശബ്ദം. എവിടെ പറഞ്ഞാലും ഏതെങ്കിലും ഒന്നിനെ പറയാൻ പറയുന്നതായിരിക്കും. ഒരു നിയമമുണ്ട്, എന്താണ്? നേരത്തെ പഠിച്ചിട്ടുണ്ട്, നേരത്തെ പഠിച്ചിട്ടുണ്ട്. സപ്ന ഉപസർജനീ ഭൂത സപ്നോപസർജനീ ഭൂതേഷു ന സർവാദേഹ. കേട്ടിട്ടുണ്ടോ? എന്റെ ഓർമ്മ പറഞ്ഞെന്നാണ്. സപ്നോപസർജനീ ഭൂതേഷു ന സർവാദേഹ എന്നാണ്. സപ്ന ഉപസർജനങ്ങളായി പൂർവാദി ശബ്ദങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതൊന്നും അതിനെ സർവനാമമായിട്ട് എടുക്കാൻ പറ്റില്ല എന്നാ. സപ്നയും ഉപസർജനവുമായിട്ടെടുത്ത് ഒന്ന് സർവനാമത്തെ എവിടെയെങ്കിലും സപ്നയായിട്ടോ ഉപസർജനമായിട്ടോ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ സർവനാമമായിട്ടെടുക്കാൻ പാടില്ല എന്നാണ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ സംഭവിക്കും, എന്ത് സംഭവിക്കും? പൂർവ ഇഷുകാമശമി, ഇഷുകാമശമിയുടെ വിശേഷണമായിട്ട് ആണ് പൂർവേണെങ്കിൽ ഇഷുകാമശമി സ്ത്രീലിംഗമായതുകൊണ്ട് പൂർവത്തിൽ പൂർവാന്നി തന്നെ ഇരിക്കും. അപ്പൊ അതിനവിടെ പുമ്മത്വം വരത്തില്ല. പുമ്മത്വം വന്നില്ലെങ്കിൽ പൂർവ ഇഷുമുക്കാമശമി പൂർവേഷുകാമശമി എന്ന് വരാം. അവിടെ വൃത്തി സർവനാമനോ വൃത്തി മാത്രമേ പുമ്മദ്ഭാവിയുടെ ആവശ്യമില്ല. ആ നിയമത്തെ സ്വീകരിക്കുകയാണെങ്കിൽ മനസ്സിലായോ? സപ്നയിൽ ലോ ഉപസർജനമായിരിക്കുകയോ ചെയ്യുമ്പോൾ എന്താണ് സർവ സപ്ന ഉപസർജനീ ഭൂതേഷു ന സർവാദേഹ. സർവാദികൾ സപ്നയോ ഉപസർജനമായിട്ടോ പറയുകയാണെങ്കിൽ അതിനെ സർവാദികളിൽ പരിഗണിക്കരുത്. എന്ന് പറഞ്ഞാൽ സർവനാമ സപ്ന ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ പൂർവ ഇഷുകാമശമി എന്നുള്ളിടത്ത് ഇത് സർവനാമമല്ല, ഒരു വിശേഷണം മാത്രം. അപ്പോൾ അത് സർവനാമനോ വൃത്തി മാത്രമേ പുമ്മദ്ഭാവപ്രകാരം പുമ്മദ്ഭാവം അവിടെ പറയേണ്ട കാര്യമില്ല. പൂർവായുഷുകാമിശമി എന്നിടത്ത് സന്ധി ചെയ്ത് കഴിഞ്ഞാൽ എന്തുവരും? പൂർവേഷുകാമിശമി എന്നിരും. വ്യവസ്ഥായം അസംജ്ഞ എന്ന് പറയുന്നുണ്ട്. ഇതാണ് അത് ദിഗ്ദേശകാലവാചികളായി വരുമ്പോഴേ അതിന് സർവനാമസംജ്ഞയാണ് അല്ലേ? ഇവിടെ ഇപ്പോൾ പൂർവശബ്ദം ഒറ്റയ്ക്ക് നോക്കുമ്പോൾ അത് പൂർവം എന്ന് പറയുന്ന ദേശത്തെ കാണിക്കുകയാണ്. പിന്നെ പറയുന്ന അത് ഒരാളുടെ പേരായി വരാൻ പാടില്ല. ഇവിടെ പൂർവശബ്ദം ഒറ്റയ്ക്കല്ല സംജ്ഞയായിരിക്കുന്നത്, വിനയോ പൂർവേഷു കാമശമി എന്ന് പറയുന്ന സമസ്ത പദമാണ് സംജ്ഞയായിരിക്കുന്നത്. അപ്പൊ പൂർവം ഇവിടെ ഒറ്റയ്ക്ക് സംജ്ഞയല്ല. ആണോ? സംജ്ഞയിൽ സർവനാമസംജ്ഞ വരത്തില്ല. പക്ഷേ സപ്ന എന്ന് പറയുമ്പോൾ അത് പൂർവശബ്ദത്തിനായിരിക്കും. ഇവിടെ പൂർവശബ്ദത്തിന് സപ്നയുണ്ടോ? ഇവിടുത്തെ സപ്ന ഏതാണോ? പൂർവേഷുകാമശമി. ഇപ്പൊ സപ്ന ആയതുകൊണ്ട് സർവനാമസജ്ഞ വരാൻ പാടില്ല എന്ന് പറയുന്ന ഇവിടെ അല്ല. സപ്നയായിട്ട് വരുന്നിടത്ത് അതിനെ സർവനാമസജ്ഞ വരത്തില്ല. ഇപ്പൊ നോക്കേണ്ടി ഇവിടുത്തെ പൂർവശബ്ദം സപ്നയാണോ? ആണോ? എന്തുകൊണ്ട്? അത് അതുകൊണ്ടാണോ? ഇവിടെ പൂർവേഷുകാമിശമിയാണ് സപ്ന, പൂർവയല്ല അല്ലേ? അതല്ല. അപ്പൊ സപ്നയായതുകൊണ്ട് സർവനാമസഞ്ജ വരാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇവിടെ ശരിയാകൂ? ഇല്ല. പിന്നെ വരുന്ന എന്താണ്? വ്യവസ്ഥയുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ദിഗ്ദേശകാല വാചികളായി വന്നാൽ വ്യവസ്ഥയുണ്ട്. ഇപ്പൊ സർവനാമസഞ്ജയുണ്ട്. അപ്പൊ ഇവിടെ വ്യവസ്ഥയുണ്ടോ? ഇപ്പൊ സർവനാമസഞ്ജയുണ്ടോ? ഉണ്ട്. അങ്ങനെ രണ്ടും കൂടെ ചേർന്നാണ് ഇവിടെ സ്വപ്ന. എന്തുകൊണ്ട് ദിക്സംഗി സ്വപ്നായാം, സ്വപ്നയിൽ സമാസമാണ്, രണ്ടും കൂടെ ചേർത്തൊരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞിരിക്കുകയാണ്. ഇനി വിഷുകാമശമി എന്ന് പറയുന്ന വേറൊരു സ്വപ്ന ഉണ്ടായിരിക്കാം, ഉണ്ടോ ഇല്ലേ എന്നുള്ള ഇവിടെ വിഷയമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു സ്വപ്ന. ഇവിടെ ഇപ്പോൾ പൂർവേഷുകാമിസമി എന്ന് പറയുന്ന സ്വപ്നയാണോ അല്ലേ എന്നുള്ളതാണ്, അതൊരു സ്വപ്നയാണ്. ഇനി പൂർവം എവിടെയെങ്കിലും സ്വപ്നയായി പ്രയോഗിക്കുന്നുണ്ടോ, വിഷുകാമശമി എവിടെയെങ്കിലും സ്വപ്നയായി പ്രയോഗിക്കുന്നുണ്ടോ, അതും ഈ സൂത്രമായിട്ട് ബന്ധമില്ല. ഉണ്ടാ, അങ്ങനെ ഉണ്ടാവാം. ഈ സൂത്രം പറയുന്ന എന്താണ്? വാചകമായ ശബ്ദം സുബന്ധമായിട്ട് സമാസം വരുന്നു, പക്ഷെ അത് സ്വപ്നയായിരിക്കും. സൗത്ത് ഇന്ത്യ ഇംഗ്ലീഷ് അല്ലേ, നമ്മളിപ്പോ സംസ്കൃതത്തിൽ പഠിക്കുന്നു. ഇത് നല്ല ഇംഗ്ലീഷിന്റെ സന്ധി ചോദിച്ചാൽ എനിക്ക് പ്രയാസമാണ്, ഞാനത് ഇംഗ്ലീഷേ പഠിച്ചിട്ടില്ലാത്ത ചാലകരയാണ്. ഇംഗ്ലീഷിന്റെ സന്ധി പറയുന്നു, സമാസം പറയുന്നു, എനിക്ക് പിടിയില്ലാത്ത ഭാഷയാണ്. അത് സംസ്കൃതമായിട്ട് കമ്പയർ ചെയ്യുന്നു, സംസ്കൃതം പറയുമ്പോൾ ഇംഗ്ലീഷുമായിട്ട് കമ്പയർ ചെയ്യും, ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ സംസ്കൃതമായിട്ട് കമ്പയർ ചെയ്ത്, ഇത് രണ്ടും അറിയാവുന്ന ആളുകൾ. സംസ്കൃതത്തിലൊന്നുമായിട്ട് കമ്പയർ ചെയ്താൽ ഞാൻ പറയാം, ഇംഗ്ലീഷുമായിട്ട് അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് അങ്ങനെ അവയവ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അതെന്താവും, എന്ത് ശബ്ദവും എന്നാണോ പഠിച്ചത്, എന്നാണോ പഠിച്ചത്, പഠിച്ചത് ഓർമ്മ വേണം, ഓർമ്മിക്കാതെ എന്നാണോ, യോഗിക ശബ്ദമാവും. ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്, സപ്ഞായം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു കഴിഞ്ഞ ദിവസം, രൂഢശബ്ദമാണ്. അപ്പൊ രൂഢശബ്ദത്തിന്റെ അവയവാർത്ഥത്തെ ചിന്തിക്കാമോ? അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഇത് സൗത്താണോ നോർത്താണോ എന്ന് ചിന്തിക്കരുത്, ഇത് രൂഢശബ്ദമാണ്, അത് വരാൻ പറ്റില്ല. അപ്പൊ എന്തുവരുന്നു, ഉർവേഷു കാമശമി. ആ അപ്പൊ ഇവിടെ ഇതാ പ്രശ്നം, എന്താ പറഞ്ഞു, എന്തുകൊണ്ട് സർവനാമനോ വൃത്തി മാത്രേ പൊമ്മദ്ഭാവ പ്രവർത്തിച്ചിട്ടില്ല, ഇങ്ങനെയെല്ലാം പറഞ്ഞെങ്കിലും ചില വ്യാഖ്യാതാക്കൾ അവിടെ വിഗ്രഹിക്കുന്ന എങ്ങനെയാണ്, പൂർവ വിഷുകാമശമി എന്ന് വ്യാഖ്യാനിച്ചിട്ട് എന്താണ് സർവനാമനോ വൃത്തി മാത്രേ പുമ്മദ്ഭാവ എന്നുള്ള വാർത്തയെ അവിടെ പ്രവർത്തിച്ചു എന്ന് വ്യാഖ്യാനത്തിലുണ്ട്. അങ്ങനെയും കരുതുന്നവരുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റെന്ന് പറയാനും നോക്ക്, വ്യാകരണത്തിൽ തെറ്റില്ലല്ലോ, വ്യാകരണം പഠിക്കുന്നത് തെറ്റ് ശരിയും മനസ്സിലാക്കാൻ അല്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ അത് ശരിയാണ്, ഇങ്ങനെ പറഞ്ഞാൽ ഇത് ശരിയാണ്, പിന്നെ കുട്ടി പറഞ്ഞതുപോലെ ശരിയാണ്, ഇതെല്ലാം ശരിയാണ്. അതുകൊണ്ട് സർവനാമനോ വൃത്തി മാത്രേ പുമ്മദ്ഭാവ, എന്തുകൊണ്ട് അവിടെ കൊടുത്തില്ല എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തു പറയും, എന്തു പറയും, ഞാൻ പറയും എനിക്കറിയത്തില്ലെന്നേ ഞാൻ പറയും. നിങ്ങൾ എന്തെങ്കിലും പറയുമെന്നറിയാനോ ചോദിച്ചു, പറയുന്നെങ്കിൽ പറഞ്ഞോളൂ, പക്ഷെ എനിക്ക് എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ലെന്നേ പറയാൻ പറ്റും. ഇങ്ങനെ പല പക്ഷങ്ങൾ പറയുന്നു. അപ്പൊ ഇവിടെ എന്തായി, ആദ്യം ഏത് എങ്ങനെ അവിടെയും വാർത്തകത്തെ കുറിച്ച് പറയുന്നില്ല, പക്ഷെ ഭൈമി വ്യാഖ്യാനത്തില് പൂർവ യശുകാമശമി എന്ന് വിഗ്രഹിച്ച് സർ സർവനാമന വൃത്തി മാത്രമേ കുമ്മദ്ഭാവം എന്നാണ് കൊടുത്തിരിക്കുന്നത്. വലിയ വിദ്വാനാണ്, പണ്ഡിതനാണ്, തെറ്റെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാ ബാലമനോരമയിൽ പൂർവ്വ യശുകാമശമി എന്നാണ് വിഗ്രഹിക്കുന്നത്, പൂർവ്വ എന്നല്ല. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ശരി, പക്ഷെ എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. പൂർവ ശാല ഇനി തദ്ധിതത്തിന്റെ വിഗ്രഹമാണ്, തദ്ദപ്രത്യം വരാനുള്ള പൂർവശാല എന്നുള്ള പൂർവശാല എന്നായി. അപ്പോൾ പൂർവശാല നീ ഇനി ഭവ എന്നുള്ള അർത്ഥത്തില് പ്രത്യം വരണം എന്നാണ്. പൂർവശാല ഇതി സമാസേ ജാതേ സർവനാമന വൃത്തി മാത്രേ പുമ്മദ്ഭാവ കഴിഞ്ഞിട്ട് അടുത്തു കൊടുത്തിരിക്കുന്നത് ദിക് പൂർവപദാത് അസംജ്ഞായാം ഞഹ അസ്മാത് ഭവാദ്യർത്ഥേ ഞഹ സ്യാത് അസംശയ അസംജ്ഞായ. ഇത് നമ്മൾ ശരിക്കും തദ്ധിതത്തിൽ പഠിക്കേണ്ട സൂത്രമാണ്. എന്നുവെച്ചാൽ തദ്ധിത അധികാരത്തിൽ വരുന്ന സൂത്രമാണ്. തദ്ധിത അധികാരത്തിൽ വരുന്ന സൂത്രം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? തദ്ധിത അധികാരത്തിൽ വരുന്ന തദ്ധിത പ്രത്യങ്ങൾ നമ്മൾ പഠിച്ചു, ആദ്യമല്ല. അതുകൊണ്ട് ഒരു ക്ലൂ തരാം. അവയഭാവ സമാസം പഠിക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് രണ്ടു മൂന്ന് സൂത്രങ്ങളൊന്നും നസ്തദ്ധിതേ തദ്ധിതാധികാരത്തിലല്ല. പറയാനത് എളുപ്പമാണ്. ഒരു സൂത്രമല്ല, ഒന്നി കൂടുതലുണ്ട്. അതായത് സമാസാന്ത വിധികളെല്ലാം തദ്ധിതാധികാരത്തിൽ വരുന്നതാണ്. ഏത് സൂത്രം ടച്ച് വരുന്ന പുസ്തകം നിങ്ങളുടെ മുമ്പേ ഇരിക്കല്ലേ? അനസ്ഥ ജയ പിന്നെ ശരത് പ്രവൃതിഭ്യ ഗിരീശ സേനകസ്യ പിന്നെ അതല്ല ശരദാദിഭ്യ എന്താണ് സൂത്രം? ആ അഭിഭാവി ശരത് പ്രവൃഭ്യ. അങ്ങനെ എത്ര സൂത്രങ്ങളൊന്നു നംസകാത് അന്യത് രസ്യമാണ്. കാരണം അതിന് മുമ്പ് ഒരു സൂത്രം കൊടുത്തിട്ടുണ്ട്. അവിടെ ഏതാണ് ഇതിന്റെയൊക്കെ മുമ്പിൽ തദ്ധിതാഹ എന്ന് കൊടുത്തതിന്റെ അർത്ഥം അതൊക്കെ തദ്ധിതാധികാരത്തിൽ വരുന്ന സൂത്രങ്ങളാണ്. സമാസാന്തങ്ങളെല്ലാം അങ്ങനെയാണ്. കുറെ സമാസാന്തം വരും, അതൊക്കെ സമാസത്തിന്റെ അന്ത്യത്തിൽ വരുന്നതാണ്. ഇത് സമാസാന്തമല്ല, ഇത് ശരിക്കും ഒറിജിനൽ തദ്ധിത പ്രത്യയം. എന്നുവെച്ചാൽ ഭവ എന്ന അർത്ഥത്തിൽ നമ്മളൊരു സുബന്ധത്തെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അതാണ് പൂർവശാല നീ ഭവായ്ക്ക് പ്രത്യയം വരണം. അതാണ് ഈ സൂത്രം. ദിക് പൂർവപദാത് അസംജ്ഞായാം ഞഹ. ദിക്ക് പൂർവപദമായി വരുന്ന ശബ്ദത്തിൽ നിന്നും ഞവരും പരത്തിൽ അസംജ്ഞായ എന്ന് പറഞ്ഞ സംജ്ഞയാണെങ്കിൽ പാടില്ല. ഞാൻ ഈ സൂത്രം പറഞ്ഞുള്ളൂ. ഏതർത്ഥത്തിൽ പറയുന്നു? ഭവാദ്യർത്ഥേ തത്ര ഭവ തത്ര ജാത തുടങ്ങിയ അർത്ഥങ്ങളിൽ. ആ അർത്ഥങ്ങളെല്ലാം തദ്ധിതാധികാരത്തിൽ വരുന്ന അർത്ഥങ്ങളാണ്. അവിടെ അപത്യം സന്തതി എന്നുള്ള അർത്ഥം, ഭവ ഭവിച്ചതെന്നുള്ള അർത്ഥം, ജാത ജനിച്ചതെന്നുള്ള അർത്ഥം, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളിൽ പ്രത്യയങ്ങൾ വരും. ഒരു സുബന്ധത്തിൽ നിന്ന് പ്രത്യയങ്ങൾ വരുന്ന ഈ അർത്ഥങ്ങളെ കാണിക്കാനാണ് വരുന്നത്. കാരണം കൃദന്തത്തിൽ നിന്ന് ധാതുവിൽ നിന്നാണ് പ്രത്യയം വരുന്നത്. ധാതുവിന്ന് പ്രത്യയം വരുന്നോണ്ട് അവിടെ വരുന്നത് ഭാവാർത്ഥത്തിലായിരിക്കും, കർത്തൃർത്ഥത്തിൽ, കർമാർത്ഥത്തിൽ, കർണാർത്ഥത്തിൽ, സമ്പ്രധാനാർത്ഥത്തിൽ, അധികരണാർത്ഥത്തിലെല്ലാം വരും. കാരണം അത് ധാതുവിന്നാണ് വരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ആ അർത്ഥത്തിൽ വന്നു കഴിഞ്ഞ ഒരു ശബ്ദമാണ് സുബന്ധം. അതിന് പിന്നെ വരുന്നത് ഇങ്ങനെയുള്ള വിശേഷാർത്ഥങ്ങൾ, ജാത, ഭവ തുടങ്ങിയ അർത്ഥങ്ങൾ. അപ്പോൾ ഇവിടെ ഈ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന, ഈ സൂത്രത്തിൻ്റെ പറയുന്ന ഒരു കാര്യം എന്താണ്? ദിർഗ് ദിക് പൂർവപദാ, അതിനാണ് താഴെ പറഞ്ഞ അസ്മാത്. അപ്പൊ ദിക് പൂർവപദമായ ശബ്ദത്തിൽ നിന്നെന്ന് പറയുന്നതെന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവും ശ്രദ്ധിച്ച. എന്താണ്? എന്താണ് ദിഗ് പൂർവപദാത് എന്ന് പറയുന്നതുകൊണ്ട് ദിഗ് ഉത്തരവാദം എന്ന് അങ്ങനെ കിട്ടും. ദിഗ് പൂർവപദ എന്ന് പറഞ്ഞാൽ ദിഗ് ഉത്തരവാദം എന്നങ്ങനെ കിട്ടും. അത് കിട്ടത്തില്ല, പക്ഷെ ഉത്തരവാദം എന്ന് കിട്ടും. ദിഗ് പൂർവപദം എന്ന് പറയുമ്പോൾ ഏതോ ഒരു ഉത്തരവാദം ഉണ്ട്. അപ്പോൾ ഒരു പൂർവപദവും ഒരു ഉത്തരവാദവും ഉണ്ടെങ്കിൽ എന്തായിരിക്കും അത്? സമാസം. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാകാം ഈ സൂത്രം അസ്മാദെന്ന് പറയുന്നുണ്ട് ദിക് പൂർവപദ സമാസമാണ് എന്നാണ്. ദിക് പൂർവപദ സമാസം. അപ്പൊ ഈ ദിക് പൂർവപദമായി വരുന്ന സമാസത്തെ വിധിക്കുന്ന ഏ സൂത്രം? ദിക് സംഖ്യ സപ്ഞായാം എന്നുള്ള സൂത്രം. ആ ദിക് സംഖ്യ എന്ന് പറയുന്ന അനുവർത്തിക്കുന്ന തദ്ധാർത്ഥ ഉത്തരവദ സമാഹരിച്ച ഇവിടെയൊക്കെ അനുവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ സൂത്രങ്ങളിൽ വിരിക്കുന്ന സമാസത്തെയാണ് ദിക് പൂർവപദം സമാസം എന്ന് പറയുന്നത്. അതിനെ ദിക് പൂർവപദ സമാസം എന്നും പറയും. ചുരുക്കത്തിൽ എന്തുവരും? ദിക് സമാസം എന്നും പറയാം. ദിഗുവല്ല, ദിക് സമാസം എന്ന് വെച്ചാൽ പൂർവപദത്തിൽ ദിക് ശബ്ദം വന്നിരിക്കുന്ന സമാസം. അപ്പൊ ഇവിടെ ഉദാഹരണം നോക്കണം. എപ്പോഴും ഉദാഹരണം വേണം. പൂർവശാല എന്നായിരിക്കുന്നു. ഈ പൂർവശാല എന്ന് പറയുന്നത് ദിക് പൂർവപദ സമാസമാണ്. എന്തുകൊണ്ട്? പൂർവശബ്ദം ദിഗ്വാചക ശബ്ദമാണ്, അത് പൂർവത്തിലിരിക്കുന്നു. പരത്തിലിരിക്കുന്ന ശാല എന്ന് പറയുന്ന ഉത്തരപദമാണ് അസ്മാത്. അതാണ് വൃത്തി പറഞ്ഞിരിക്കുന്നത്, അസ്മാത്. ഇതിൽ നിന്നും ഭവാദി അർത്ഥേ, ഭവ തുടങ്ങിയ അർത്ഥങ്ങളിൽ. പക്ഷെ ഇവിടെ ഇപ്പം നമ്മൾ ഭവാർത്ഥമാണ് വിഗ്രഹിച്ചത്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ വിഗ്രഹിക്കുകയാണ്, പൂർവസ്യാം ശാലായാം ജാതഹ എന്ന് വിഗ്രഹിച്ചെന്നിരിക്കട്ടെ. ഈ സൂത്രപ്രകാരം തന്നെ ഇവിടെ ഞാൻ വരാം. ഇതിന് അപവാദമില്ലെങ്കിൽ, അപവാദം വല്ല ഉണ്ടോന്ന് തദ്ധിത അഷ്ടാധ്യായി എടുത്ത് അവിടെ പരിശോധിച്ച് നോക്കണം. ഇല്ലെങ്കിൽ പൂർവസ്യാം ശാലായാം ജാതഹ എന്ന് വിഗ്രഹിച്ചാലും ഏത് പ്രത്യേകം തന്നെ വരും? ഞാൻ തന്നെ വരും. അതുകൊണ്ടാണ് പറഞ്ഞത് ഭവാദി അർത്ഥേ ഞാസ്യ എന്ന് പറഞ്ഞാൽ പൂർവശാല നീ എന്നുള്ള ആലോക്യ വിഗ്രഹത്തിൽ പരത്തിലെന്തുവരും? ഞാപ്രത്യം വരും. ഞാപ്രത്യം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനെന്ത് പറയും? തദ്ധിതാന്തം എന്ന് പറയും. ഇപ്പൊ സമാസം ആണ്, പക്ഷെ സമാസത്തിന്റെ കാലം കഴിഞ്ഞു. ഇപ്പൊ പരത്തിൽ തദ്യം വന്നപ്പോ തദ്ധിതാന്തമായി. ഇപ്പോ പൂർവശാല എന്ന് പറയുന്നിടത്ത് നമ്മൾ മുമ്പ് പഠിച്ച സൂത്രം വരും. ഏതാണ് ഞാ എന്ന് പറയുന്നിടത്ത് മുമ്പ് പഠിച്ച സൂത്രം? ഞാ എന്ന് പറയുന്നത് ഞ് പ്ലസ് ആയാണ്. ചുട്ടു വരും. എന്താണ് അതിന്റെ വൃത്തി? പ്രത്യാദ്യു ചുടു ദസ്ത. പ്രത്യയത്തിന്റെ ആദ്യയിലുള്ള ചു ആണ് ഞാ. അതിനെന്ത് വരും? ഇസഞ്ഞ വന്നു കഴിഞ്ഞാൽ സൂത്രം വരും. തസ്യരൂപ. പിന്നെ ശേഷിക്കുന്ന എന്താണ്? ആ. പക്ഷെ ഇത് പ്രത്യയമായാലേ സംഭവിക്കും. ഇതിനങ്ങനെ പ്രത്യയസഞ്ജ വരും. പ്രത്യേക ആ സൂത്രം തന്നെ പ്രത്യസഞ്ജ വരുന്നു. പ്രത്യസഞ്ജ വന്നു, പിന്നെ ഇവിടെ അതും വരും. എന്താണ് പ്രത്യേക? പരസ്ച. അതുകൊണ്ടാണ് പരത്തിൽ വന്നത്, ഞാൻ വന്നത്. അപ്പൊ പരത്തിൽ വന്നു, ശേഷിക്കുന്നത് ആയിരിക്കുന്നു. ഇത് തദ്ധിതാന്തമായി, തദ്ധ്യാന്തമായി കഴിഞ്ഞാൽ ഇവിടെ അടുത്ത സൂത്രം വരുന്നു. തദ്ധിതേഷു അചാം ആദേഹി. എന്താണ് പറയുന്നത്? നിതി ലിജിച്ച തദ്ധിതേഷു അചാം ആദേർ അചോ വൃദ്ധി സ്യാത്. നീതി നീതി ച പ്രത്യേക കൊടുക്കണം. തദ്ധിതേഷു നീതി നീതി ച തദ്ധിതേഷു അചാം ആദേർ അചോ വൃദ്ധി സ്യാത്. എന്താ പറയുന്നത്? നിത്തോ നിത്തോ ആയിരിക്കുന്ന തദ്ദേശു തദ്ധപ്രത്യം പരം ഇരുന്നു കഴിഞ്ഞാൽ, നിത്തോ നിത്തോ ആയിരിക്കുന്ന തദ്ധപ്രത്യം പരം ഇരുന്നു കഴിഞ്ഞാൽ അച്ചുകളിലെ ആദ്യത്തെ അതിന് വൃദ്ധി വരും. ഇവിടെ പൂർവശാല നീ ആന്നിരിക്കുകയാണ്. ആന്ന് പറയുന്ന ഞിത്താണ്. അപ്പോ എന്തു വരുന്നു? എന്തുവരും? തദ്ധിതത്തിന്റെ ആദിയിലെ അച്ചുകളുടെ ആദിയിലെ അച്ച ഏതാണ്? അതിന് വൃദ്ധി വന്നാൽ എന്തുവരും? എന്തുകൊണ്ട്? സ്ഥാനേന്ദ്രകമോ പൗർവ നീ ആന്നിരിക്കുന്നു. ഇത് തദ്ധിതമായതുകൊണ്ട്, തദ്ധിതാന്തമായതുകൊണ്ട് ഇതിനെന്തുണ്ട്? പ്രാതിപതി സഞ്ജയുണ്ട്. തദ്ധാന്തമായ പ്രാതിപതി സഞ്ജയുണ്ട്. പ്രാതിപതി സഞ്ജ വന്നു കഴിഞ്ഞാൽ എന്തുവരും? എന്തുവരും? എന്തുവരും എന്ന് പറഞ്ഞ് സുബോധാതു പ്രാതിപതി പ്രകാരം എന്തുവരും? സുപ്പ് പോകും. അപ്പൊ പിന്നെ എന്തുവരും ചോദിച്ച്? പൗർവശാല ആ പൗർവശാല ആ എന്നായി. അപ്പോഴാണ് അടുത്ത് പറയുന്നത് എസ്യേദിച്ച അടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ഈകാരെ സസ്യവർണ്ണ ലോപഹ. അപ്പൊ ഇവിടെ ഏതിനെ ലോപം വരും? പൗർവശാലയിലെ ആക്കി ദീർഘമാണ്, അതിന് ലോകം വന്നാൽ പിന്നെ എന്തുവരും? പൗർവശാല ഹ്രസ്വ ആ കൂട്ടിച്ചേർവും പൗർവശാല. പക്ഷെ എസ് സി പ്രവർത്തിക്കണമെങ്കിൽ ഭസഞ്ഞൊരു ഏത് സൂത്രപ്രകാരം? യജീഫം. അപ്പൊ ഭസഞ്ഞ വന്നു, ആകാരം ലോപിച്ചു. പൗർവശാല് ആ പൗർവശാല എന്നിരിക്കുമ്പം തദ്ധിതാന്ത വേണ്ട സൂത്രം പ്രവർത്തിച്ചു. എന്താ ഏകദേശ വികൃതം? അനന്യവത് പ്രാതിവിസഞ്ജ സ്വതുത്പത്തി എന്തായി? പൗർവശാല പൂർവസ്യാം ശാലായാം ഭവ. പൂർവശാലയിൽ ഭവിച്ചവൻ, ഉള്ളവൻ എന്നർത്ഥം. ശാല എന്ന് പറഞ്ഞാൽ എന്താണ്? വീട് എന്നുള്ള അർത്ഥം കൊടുക്കാം. അപ്പൊ ആ പൂർവശാലയിൽ ഭവിച്ചവനാണ് ആര്? പൗർവശാല. വിശേഷണമായിട്ട് ഉപയോഗിക്കും പൗർവശാല ദേവദത്ത. ഭവിഷ്യതി എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സൂത്രത്തിൽ പറഞ്ഞു എന്താണ്? തദ്ധിതാർത്ഥം എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് വിഷയസപ്തമി ആയതുകൊണ്ട് എന്ത് പറഞ്ഞു? തദ്ധിത പ്രത്യയാർത്ഥേ വിഷയേ എന്ന് പറഞ്ഞു. വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താർത്ഥം? തദ്ധിതാർത്ഥേ ഭവിഷ്യതി എന്ന് വെച്ചാൽ ഭാവിയിൽ തദ്ധിത പ്രത്യയം വരാൻ പോകുമ്പോൾ എന്തുവരും? സമാസം വരുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഭാവിയിലെ തദ്ധിത പ്രത്യയാർത്ഥമായിരുന്നു ഏത്? തദ്ധിത പ്രത്യയത്തിന്റെ അർത്ഥം കൂടെ വന്ന ഏതാണ്? ഭവാർത്ഥം. ആ ഭവാർത്ഥത്തിൽ മുമ്പേ സമാസം വരുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടുകൂടെ ആദ്യം എന്ത് ചെയ്തു? സമാസം വന്നു. അപ്പോ ഭാവിയിൽ വരുന്നത് തദ്ധിത പ്രത്യയത്തിന്റെ അർത്ഥമല്ല, പിന്നെയോ ആ പ്രത്യയം ഏതിന്റെ ഭാവിയില്? സമാസത്തിന്റെ ഭാവിയിൽ. എന്നുവെച്ചാൽ സമാസം വന്നതിന് ശേഷം മാത്രമേ തദ്ധിത പ്രത്യയം വരാവൂ. അതാണ് ഭവിഷ്യതി എന്ന് പറഞ്ഞത്. തദ്ധിത പ്രത്യയത്തിന്റെ അർത്ഥമല്ല ഭവിഷ്യതി എന്ന് പറഞ്ഞു. തദ്ധിത പ്രത്യയത്തിന്റെ അർത്ഥം ഇവിടെ എന്താണ്? ഭവാണ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ വരാൻ പോകുന്ന തദ്ധിത പ്രത്യയത്തെ കണ്ടുകൊണ്ട് മുൻകൂട്ടി സമാസം ചെയ്യുന്നു. സമാസം ചെയ്തതിന് ഒരു പദം സുബന്ധമാക്കിയിട്ട് ആ സുബന്ധത്തിൽ നിന്ന് പിന്നെ തദ്ധ്യപ്രത്യം വരും. അങ്ങനെ തദ്ധ്യപ്രത്യം വരുമ്പോഴാണ് പൂർവസ്യാം വിശാലായാം ഭവ എന്ന് സമാസവും തദ്ധ്യതവും ചേർത്ത് വിഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടും കൂടെ സംഭവിച്ചിട്ട് ഒരു രൂപം കിട്ടി. എന്താണ്? പൗർവ ശാലഹ. വിഷയം എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത്. തസ്മിൻ വിഷയം എന്ന് പറയുന്നതിൽ അതിനെ വ്യാഖ്യാനിക്കുന്ന എന്താണ്? വരാൻ പോകുന്ന കാര്യം, സംഭവിക്കാൻ പോകുന്ന കാര്യം, ഭവിഷ്യതി എന്ന് വ്യാഖ്യാനിക്കുന്നത്. ഇതുപോലെ വേറെ ശബ്ദങ്ങൾ വരും. അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇതൊന്നും മനസ്സിലാക്കിയിരിക്കുന്നു. അല്ല, വരാൻ പോകുന്നതുകൂടി ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ ഇതും മനസ്സിലാകത്തില്ല, ഇനി വരാൻ പോകുന്നതും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഇതാദ്യം ശരിക്കും മനസ്സിലാക്കണം. എന്താണ് ഈ പൂർവസ്യാം ശാലായാം ഭവ എന്ന് വിഗ്രഹിച്ചപ്പോൾ സംഭവിച്ചത്? ആദ്യം സമാസം വന്നു, പിന്നെ തദ്ധിതം വന്നു, രണ്ടിനും കൂടെ ചേർത്ത് ഒറ്റ ലൗകിക വിഗ്രഹമേ ഉള്ളൂ. അലൗകിക വിഗ്രഹം രണ്ടു തരത്തിൽ ചെയ്യും. ഒന്നെന്താണ്? പൂർവസ്യാം ശാലായാം എന്നിടത്ത് ഒരു വിഗ്രഹം, പിന്നെ പൂർവശാല എന്നിടത്ത് മറ്റൊരു വിഗ്രഹം. ആദ്യത്തെ വിഗ്രഹം അനുസരിച്ച് സമാസം വന്നു, ആ സമസ്ത പദത്തിൽ നിന്ന് പ്രത്യയം വരാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ വിഗ്രഹം, അലൗകിക വിഗ്രഹം. അപ്പൊ രണ്ട് പരിപാടികളാണ് അവിടെ നടക്കുന്നത്. ഒന്ന് സമാസം കൊണ്ട് സമാസത്തിന്റെ പ്രക്രിയ, അതുകൊണ്ടൊരു രൂപം, അത് കഴിഞ്ഞ് അതിനോട് ചേർത്ത് തദ്ധിത പ്രക്രിയയിലൂടെ അതിന്റെ പൂർണ്ണരൂപം. ഇത് പോലെ ഇനി പല സ്ഥലത്തും വരും. ഇതുപോലെ കൃതന്തത്തിനും വരും. ഒരു കൃതന്ത പ്രക്രിയ, അതിനോടുകൂടി ഒരു സമാസം, അതിനോടുകൂടി ചേർത്തൊരു കൃതന്ത രൂപം. അപ്പോൾ സമാസം എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ സ്വതന്ത്രമായി രണ്ട് സുബന്ധങ്ങൾ, ഒന്നിൽ കൂടുതൽ സുബന്ധങ്ങൾ മാത്രമല്ല, ആ സുബന്ധങ്ങളോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും തദ്ധിതമോ കൃതന്തമോ മറ്റു രൂപങ്ങളൊക്കെ വരാം, സനാദികൾ വരാം. ഇതുപോലെ അവിടെയൊക്കെ വരുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാത അനുലിപ്ത രണ്ടും സുബന്ധങ്ങളാണ്, സിദ്ധരൂപങ്ങളാണ്, പ്രക്രിയകളൊക്കെ ചെയ്ത് പൂർത്തിയാക്കിയ രണ്ട് കൃതന്തങ്ങളാണ്. അവിടെ നമ്മൾ സമാസത്തിൽ വച്ചും കൊണ്ടൊരു കൃതന്ത പ്രക്രിയ ചെയ്യാനില്ല. ഇങ്ങനെയുള്ള രൂപം വരും, കുംഭം കരോതീതി കുംഭകാര, അവിടെയൊക്കെ വരും. അവിടെ സമാസവും കൃതന്തവും കൂടെ ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പൊ എന്താ ചെയ്തത്? സമാസവും തദ്ധിതവും കൂടെ ചെയ്തു. ഈ പ്രക്രിയയിലൂടെ പാണിനി ഇങ്ങനെ ഒരു ഇന്ദ്രജാലം കാണിക്കുന്നുണ്ടെങ്കിലും സംഗതി ഇതെന്ന് പറയുന്നത് ആ ശബ്ദത്തിന്റെ അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കണമെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു പ്രക്രിയയുടെ മാർഗത്തിലൂടെ കൊണ്ടുപോയി ഒരു പ്രത്യേക ലോകത്തിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. പാണിനിയുടെ ഒരു മാജിക്കാണത്. നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, പൗർവശാല എന്ന് രൂപം കണ്ടുകഴിഞ്ഞാൽ അത് പൂർവമല്ല, ശാലയല്ല, പിന്നെയോ പൂർവശാലയിൽ ജനിച്ച ആരെയോ കുറിച്ച് പറയുകയാണെന്ന് മനസ്സിലാക്കണം. ഭസജ്ഞ എന്ന് പറയുന്നത് എങ്ങനെ? പൂർവ ശാല തരത്തിലെന്താണോ ആന്നിരിക്കുമ്പോ പരത്തിലെന്തുണ്ട്? ആ പ്രത്യേകിക്കുന്നുണ്ട്, അജാതി പ്രത്യം പരത്തിയിരിക്കുന്നുണ്ട്. പൂർവത്തിന് പ്രസഞ്ഞൂര് സർവനാമം ഇവിടെ ഇവിടെ സർവനാമസ്ഥാന അസംബദ്ധമാണ്. എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഏതാ സർവനാമസ്ഥാനം? ഇവിടെ സർവനാമസ്ഥാനം ഇല്ലല്ലോ. അതെ, സർവനാമസ്ഥാനം എന്ന് വെച്ചാൽ എന്താണ്? സുഡനമം സദസ്യ സു ഔജസ് അം ഔട്ട്. ഇത്തരം പ്രത്യേകങ്ങൾ പരമിരിക്കുമ്പോൾ അതിനാണ് സർവനാമസ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? ഉരപ്രവൃതിഭ്യ കപ്പ് എന്ന് പറയുന്ന സൂത്രം വരെ, അതിന് മുമ്പ് വരെ ഉള്ളതിൽ യാദിഷു അജാദിഷു കപ്രത്യാവദിഷു എന്ന് പറയുന്നതാണ്. യകാരാദിയോ അച്ചാദിയോ ആയിട്ടുള്ള പ്രത്യയങ്ങൾ പരമിരുന്നു കഴിഞ്ഞാൽ പൂർവത്തിന് ബസഞ്ഞ വരും. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കണം, ഇത് യകാരാദിയാണോ അചാദിയാണോ? ഇത് അചാദിയാണോ. പിന്നെ ഉരപ്രവൃത്തി കപ്പ് എന്ന് പറയുന്ന സൂത്രത്തിന് മുമ്പിലാണോ ഈ പ്രത്യയം വിരിച്ചിരിക്കുന്നതെന്ന് നോക്കണം. ആയിരിക്കും. ഇപ്പൊ നമുക്ക് അഷ്ടാധ്യായം എടുത്ത് നോക്കാനുള്ള സമയമൊന്നുമില്ല, സമയക്കുറവുകൊണ്ട് ആയിരിക്കും. ഏത്? അതിന് ലോപം വന്ന് പോയി, എന്നേ പോയി, അത് സ്ഥലം വിട്ടിട്ട് എത്ര കാലമായി. അതിപ്പോ സ്ഥലത്തില്ല, അത് പോയി. പിന്നെ എന്തായിരിക്കുന്നത്? പൂർവശാല ആ എങ്ങനെ? എന്തിന്? എന്താവശ്യത്തിന്? ഇതൊക്കെ രൂപ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. മനഃപൂർവ്വമായിട്ട് ഉടക്കുണ്ടാക്കരുത്. ഇത് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ. എങ്ങനെയെങ്കിലും പ്രശ്നം നമ്മൾ പരിഹരിക്കാമോ? ഇത്രയും കഷ്ടപ്പെട്ട പോരാ. ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എന്ത് കഷ്ടപ്പെട്ട്? അപ്പോഴൂടെ അന്തർവർത്തി വിഭക്തി. അതെ, ഒരു ക്ലാസ് മുഴുവനും കൊടുത്ത് ഇത്രയൊരു രൂപ സിദ്ധിക്കുക. അപ്പോഴാണ് ഓരോരുത്തരും ഉടക്കുകൾ വേണ്ടി വരുന്നത്. തീർക്കണമെന്നുള്ള ഉദ്ദേശമില്ല. എന്താണ്? എവിടെ? നമസ്കാരം എവിടെ? എങ്ങനെ? ചോദ്യം വ്യക്തമായില്ല. അല്ല, ഈ ഭസഞ്ഞയും അതുമായിട്ട് ബന്ധമില്ലല്ലോ. ഇവിടെ എന്ന് പറയുന്നത് എന്താണോ, ഇവിടെ ഭസഞ്ഞയുണ്ടോ എന്നറിയാൻ നമ്മൾ എത്രയും നോക്കിയാൽ മതി. പൗർവശാല ആന്നിരിക്കുന്നു. ഈ ആന്ന് പറയുന്നത്, അതെ, അതായത് സു ഔജസ് അം ഔട്ട്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്ന പ്രത്യയങ്ങൾ, കപ്പ് വരെയുള്ള പ്രത്യയങ്ങൾ അഷ്ടാധ്യായി നോക്കണം. അത് നോക്കണം. ആ പ്രത്യയങ്ങളിൽ ഈ ഞാൻ വരുന്നുണ്ടോ എന്ന് നോക്കുക. അഷ്ടാധ്യായി ഉണ്ടെങ്കിൽ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. അപ്പം അത് വരുന്നുണ്ട്. അത് വരാതെ ഇത് സംഭവിക്കത്തില്ലല്ലോ. പിന്നെ വേറെയും ഉണ്ട് ഭസഞ്ജ്യോതിക്ക് അസൂത്രങ്ങൾ, ഇപ്പം തൽക്കാലം അത് വയ്ക്കാം, നമ്മളതല്ലേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ആ വരുന്ന പ്രത്യയം അകാരാദി അജാതിയാണോ അജാതിയാണോ? പൂർവത്തിനും ഭസഞ്ജയുണ്ട്. നീ വന്നെന്ന് പറയുന്നത് ലോപിച്ചു പോയില്ലേ, ഈ സ്ഥലം വിട്ടല്ലേ, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. പരത്തിലൂടെ ഇപ്പം എന്താ ഇരിക്കുന്നത്? ആ പരത്തിലിരിക്കുന്ന ആയാണ് അജാതി പ്രത്യയം. പരത്തിൽ നിന്ന് പൂർവ്വത്തിന് ബസഞ്ഞ നീ ഉണ്ടെങ്കിലല്ലേ അതിൻ്റെ പ്രശ്നമുള്ളൂ. അത് പോയി, അതും എങ്ങനെയാ പോയത്? വൃത്തി എന്താണ് അതിൻ്റെ? എന്താണ് ബാക്കി? ബാക്കി സുപ്പോ ലുക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ പറയുന്നത്? ലുക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഏത് വരും? നലുമതാംഗസ്യ. ഇവിടെ എന്താണ് അംഗകാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യയലോകെ പ്രത്യലക്ഷണം മാനിക്കാൻ പാടില്ല. അതുകൊണ്ട് അന്തർവർത്തിനി വിഭക്തിയാണോ അതാണോ ഇതാണോ എന്നും ചിന്തിക്കാൻ പാടില്ല. പാണിനി മറന്നുപോയില്ല, നമ്മൾ മറന്നുപോയി, ഇതൊക്കെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. ഇതെന്താണ് അംഗത്തിന് സംഭവിക്കുന്നതാണ്? എന്ത് ഭസഞ്ഞ? അപ്പൊ സർവനാമസ്ഥാനം ഇവിടെ എന്ത്, അസർവനാമസ്ഥാനം എന്ത്? അത് രണ്ടുമായിട്ട് ഇവിടെ ബന്ധമില്ലല്ലോ. എവിടെ നീ പോയില്ലേ ലുക്ക്? ലുക്ക് നീക്ക് ലുക്ക് വന്നു. ചോദ്യം എനിക്ക് വ്യക്തമാകുന്നില്ല, എന്താണ് നീ എന്ന് പറഞ്ഞ? അല്ല അത് പറയാം. അങ്ങനെ അതായത് അവിടെ പറയുന്നത് എന്താണ്? സുഡനോമിസസ് പറയുന്നത് എന്താണ്? സു ഓജസം ഔട്ട് എന്ന് പറയുന്ന ഇത്രയും എണ്ണത്തിന് സർവനാമ സ്ഥാന സപ്ഞയുണ്ട്. ഇത്രയും ഇത് പരത്തിലിരിക്കുമ്പോ പൂർവത്തിന് ബസഞ്ഞയില്ല. മനസ്സിലായോ? സു ഔ ജസ് അം ഔട്ട് ഇത് ഇന്ന് സർവനാമസ്ഥാന സപ്ഞയുള്ളപ്പോ, സർവനാമല്ല അതും എവിടെയുള്ളൂ സർവനാമസ്ഥാന സഞ്ജ? നമുസം ഒഴികെയുള്ളിടത്ത്, നമുസം ഒഴികെയുള്ളിടത്ത് മാത്രമേ അക്ലീബസ്യ. നമുസത്തിലാണെങ്കിൽ അതുമില്ല, അവിടെ പിന്നെ അതും നോക്കേണ്ട കാര്യമില്ല. അത് പറഞ്ഞത് സോ ജസ് എന്ന് പറയുന്ന 21 പ്രത്യയങ്ങൾ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. ഈ പ്രത്യയങ്ങളിൽ നോക്കുമ്പോൾ സർവനാമസ്ഥാനം എന്ന് പറയുന്നത് സു ഔ ജസ് അം ഔട്ട് ഇത്ര എണ്ണത്തിനെ വരത്തുള്ളൂ. അത് പരത്തിലിരിക്കുമ്പോൾ പൂർവത്തിന് ബസഞ്ഞ വരത്തില്ല. അതുകൊണ്ട് വൃത്തിയിൽ എന്ത് പറഞ്ഞു? യാദിഷു അജാദിഷു കപ്രത്യാവതിഷു സ്വാദിഷു അസർവനാമസ്ഥാനേഷു എന്നൂടെ പറഞ്ഞു. സ്വാദികൾ പരമിരിക്കുമ്പോ പിന്നെ സ്വാദി എന്ന് പറഞ്ഞാൽ ഏതുവരെ പോവും? കപ്പ് പ്രത്യയം വരെ. എത്രയോ സൂത്രങ്ങൾ കടന്നു പോവും അവിടെയെല്ലാം. അസർവനാമസ്ഥാനങ്ങളിൽ പൂർവത്തിന് ബസഞ്ഞുണ്ട്. അപ്പോ അസർവനാമസ്ഥാനങ്ങളെന്ന് പറഞ്ഞ് ഒഴിവാക്കിയത്, സർവനാമസ്ഥാനങ്ങളെന്ന് പറഞ്ഞ് ഒഴിവാക്കിയ എത്ര പ്രത്യയങ്ങളെ? ഔട്ട്. അപ്പൊ ഈ ഔട്ട് വരെയുള്ള പ്രത്യയങ്ങൾ ഇരുന്നാൽ പൂർവത്തിന് ബസഞ്ഞ വരത്തില്ല. അപ്പൊ ഇവിടെ ഇപ്പോ ഇരിക്കുന്നത് ആയാണ്. ഇത് സർവനാമസ്ഥാനമാണെങ്കിൽ പൂർവത്തിൽ ബസഞ്ഞ വരില്ല. അപ്പൊ ഇവിടെ ആ എന്ന് പറയുന്നത് സർവനാമസ്ഥാനമാണോ അസർവനാമസ്ഥാനോ ആണോ എന്നാണ് ചോദ്യം. ആ എന്ന് പറയുന്ന അസർവനാമസ്ഥാനം എന്തുകൊണ്ട്? ഔട്ടിൽ പെടുന്നതല്ല, ഔട്ടിൽ പെടുന്നതല്ല എന്ന് പറയുന്നത് അത് കഴിഞ്ഞു വരുന്നതാണ്. അപ്പൊ അത് പരമിരിക്കും പൂർവത്തിന് ബസഞ്ഞയുണ്ട്. ഇനി എന്താ സംശയം? ക്ലിയറായ? ശരി, സമയം ക്ലിയറായി.